പ്രപഞ്ചം സ്വതന്ത്രമായി നിലനിൽക്കുന്നതാണ്. അത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മളറിയുന്നു, മാറി നിന്നറിയുന്നു. ഇതാണ് ഭൗതികശാസ്ത്രം പറയുന്നത്. നമ്മളിതിനെ അറിയുന്നു എന്നേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പ്രപഞ്ചത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അറിവിൽ നിന്ന് വേറെയല്ല, അറിവിനോട് അഭേദമാണെന്ന് പറഞ്ഞാലും നമ്മൾ പ്രപഞ്ചത്തെ അറിയുകയാണ്. രണ്ടായാലും പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാണ്. അതുകൊണ്ട് ഇത് രണ്ടും പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ അറിവാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അറിവിൽ നിന്ന് വേറെയാണ്, അത് സ്വതന്ത്രമായി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭൗതികമായി. അപ്പോഴും നമ്മൾ പ്രപഞ്ചത്തെ അറിഞ്ഞിട്ടാ പറയും. ഇവിടെ എന്താണ് പറയുന്നത്? അഭേദമായി വരണം. എന്നുവെച്ചാൽ അഭേദമായി അറിയണം ചിന്തിക്കുന്ന എന്നാണ്. അഭേദമായി എന്ത് വരണം? ഇത് അഭേദമാണ് എന്നെ വരണമെന്ന് പറഞ്ഞാൽ എന്താ എന്താ വരേണ്ടത്? അങ്ങനെയുള്ള ബോധം ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് വരാനൊന്നുമില്ല. പ്രപഞ്ചം അറിവിനോട് അഭിന്നമാണ്. അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തെ അറിയണം. ഇപ്പൊ പ്രപഞ്ച അനുഭവത്തിൽ അവിടെയൊന്നും വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം വരുന്ന എവിടെയാണ്? പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ വ്യത്യാസം വരികയാണ്. പ്രപഞ്ച അനുഭവവും പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ചുണ്ടാകുന്ന അനുഭവം, അതിനാണ് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തെ അറിയും, അതിനാണ് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത്. ഇനി പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്ന് പറയുന്നത് എന്താണ്? നമ്മളതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവ്, ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവല്ല, മറിച്ച് നമ്മുടെ ചിന്തയിലൂടെ ഉണ്ടാകുന്ന അറിവ്, അതാണ് ഓർത്താൽ എന്ന് പറഞ്ഞത്. ചിന്തിച്ചാൽ ഉണ്ടാകുന്ന അറിവ്. രണ്ടായാലും പ്രപഞ്ചാനുഭവത്തിന് മാറ്റമൊന്നും. അങ്ങനെ അറിയുമ്പോ അദ്വൈതി പറയുന്നതനുസരിച്ച് അറിവിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ പ്രപഞ്ചം നിവർത്തമാണ്, ആരോപിതമാണ്. ഇതാണ് അദ്വൈതത്തിലെ പ്രധാനമായൊരു കാര്യം. അല്ല, ഈ പ്രപഞ്ചം അറിവിനോട് അഭിന്നമാണെന്ന് പറഞ്ഞു. അറിവ് സത്യമാണ്, പ്രപഞ്ചവും സത്യമാണ്, രണ്ട് കാഴ്ചപ്പാടും അദ്വൈതത്തിലുള്ളതാണ്. അതാണ് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രധാന കാര്യം സംഭവം അതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞെന്താണ്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു, പലതും പറഞ്ഞു. മറ്റെന്തെന്നാണ്? അതുകൊണ്ട് അത് ശരി, തത്വചിന്തയുണ്ട്. എന്താ പ്രത്യേകത? അതുകൊണ്ടെന്താ പ്രത്യേകത? അതായത് ഒരു അതിനെ ബൗദ്ധികമായ ഒരു അറിവ് എന്ന് പറയാം, അല്ലെങ്കിൽ യൗക്തികമായ അറിവ്, യുക്തി കൊണ്ട് ബോധിക്കുന്ന അറിവ്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയും. ലൗകിക പരീക്ഷ കാണാം എത്ര ബുദ്ധിസാമ്യം സദൃഷ്ടാന്ത എന്ന് പറയും. ഒരു സാധാരണ മനുഷ്യനും വലിയൊരു ചിന്തകനും എവിടെയാണോ അറിവ് ഒരുപോലെ ഉണ്ടാകുന്നത് അതാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ഒരു വലിയ തത്വചിന്തകൻ ചിന്തിച്ച് മനസ്സിലാക്കുകയാണ് തിരവെള്ളം തന്നെ. ഒരുപാട് ചിന്തിക്കാത്ത ഒരു സാധാരണ മനുഷ്യനോടും പറയണം തിരവെള്ളം തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. ലൗകികൻ എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ, പരീക്ഷകൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്നു. അപ്പൊ ലൗകിക പരീക്ഷ കാണാം, ഈ രണ്ടു കൂട്ടർക്കും എത്ര ബുദ്ധിസാമ്യം ഒരേപോലെയുള്ള ധാരണ ഉണ്ടാകും, അതാണ് ദൃഷ്ടാന്തം. അതിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തങ്ങളെ പറയുന്നത്. സമുദ്രത്തെയും തിരയെയും പറഞ്ഞ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ദൃഷ്ടാന്തം പറയുമ്പോ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. എന്താണ് തിരവെള്ളം തന്നെ, ഇതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബുദ്ധിസാമ്യം വരുന്നു. ചിന്തിക്കുന്നവനും ചിന്തിക്കാത്തവനും എല്ലാം ആ ഒരു ധാരണ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ചിന്തിച്ച് മനസ്സിലാക്കിയവര് ചിന്തിക്കാത്ത ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം ഉദാഹരണങ്ങൾ പറയുന്നത്. ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ തത്വത്തെ ചിന്തിച്ച് മനസ്സിലാക്കി ഒരാൾ. എന്താണ് തത്വം? ലൗകികനെന്ന് പറഞ്ഞാൽ അയാള് തത്വം ചിന്തിച്ചിട്ടില്ല, പക്ഷെ പറയുന്ന ഉദാഹരണമായിരുന്നു മനസ്സിലാവും. പ്രപഞ്ചം അറിവിനോട് അഭിന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവും. അതേസമയം തിരവെള്ളം തന്നെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ പ്രപഞ്ചം അറിവിനോട് അഭിന്നമായിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു യൗക്തികമായ അറിവാണ്, യുക്തി വിചാരം ചെയ്ത് ഉണ്ടാകുന്ന ഒരു അറിവാണ്, ബൗദ്ധികമായ അറിവാണ്, ഒരാൾക്കുണ്ടാകുന്ന ഒരു വിശേഷമായ അറിവാണ്. അത് സാധാരണക്കാരന് ഇല്ല. പക്ഷെ സാധാരണക്കാരന് ഈ അറിവുണ്ടെന്താണ്? തിരവെള്ളം തന്നെ. അപ്പൊ അവനോട് ദൃഷ്ടാന്തം പറയുന്നു. അപ്പൊ അവനത് മനസ്സിലാവും. അതി പിടിച്ചുകൊണ്ട് വേണം അവൻ എന്ത് ചെയ്യാൻ, ഇതിനെ മനസ്സിവെച്ചുകൊണ്ട് വേണം അവൻ ചിന്തിച്ച് ദൃഷ്ടാന്തത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് ദാർഷ്ടാന്തികം എന്ന് പറഞ്ഞാൽ ഏതിനാണോ ഉദാഹരണം പറയുന്ന അത് ദാർഷ്ടാന്തികം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവും പ്രപഞ്ചവുമാണ് ദാർഷ്ടാന്തികം. തിരയും വെള്ളവുമാണ് ദൃഷ്ടാന്തം. അപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യണം? അതിൽ വെച്ച് അവൻ ചിന്തിക്കും. ചിന്തിച്ച് എവിടെ എത്തിച്ചേരണം? അറിവിന്റെയും പ്രപഞ്ചത്തിന്റെയും കാര്യത്തിൽ അവൻ എത്തിച്ചേരണം. ഈ ഉദാഹരണത്തിൽ നിന്ന് അവൻ എന്താ മനസ്സിലാകുന്നത്? ആ അപ്പൊ വെള്ളം തരാന്ന് പറയുന്നത് വെള്ളം തന്നെ. അപ്പൊ അതൊരു യൗക്തികമായ ഒരു ജ്ഞാനമാണ്, ബൗദ്ധികമായ ജ്ഞാനമാണ്, അവന്റെ ബുദ്ധിയുണ്ട് ആഗ്രഹിക്കുന്ന ഒരറിവാണ്. ഇനി അറിവിനെയും പ്രപഞ്ചത്തെയും സംബന്ധിച്ച് പറഞ്ഞാലോ, അവൻ അവിടെയും ഇത് ഇതുപോലെയാണെന്ന് അവൻ അവിടെ ബോധ്യപ്പെടുന്നത് അത് യൗക്തികമായ അറിവാണ്. ഭൗതികമായ ഒരു അറിവാണ്. ശരി, ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലാക്കി തിരവെള്ളം തന്നെ എന്ന് മനസ്സിലാക്കിയാലും അവൻ കടലിൽ നോക്കുമ്പോ എന്തോരും അവിടെ വെള്ളമുണ്ട് തിരകളുമുണ്ട് അല്ലേ. വെള്ളത്തെ അറിയുന്നു, തിരകളെ അറിയുന്നു. തിരകളിൽ തന്നെ വേറെ വേറെയാണ് തിരകൾ, വലിയ തിര, ചെറിയ തിര, വലിയ കുമ്മളകൾ, ചെറിയ കുമ്മളകൾ. അവിടെ അവനുണ്ടാകുന്ന ഭേദജ്ഞാനമാണ്. ആ ഭേദജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? അത് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ്. കാണുമ്പോൾ അവൻ കാണുന്നതാണ് പലതരകൾ. എല്ലാം ഒന്നാന്നാ പറഞ്ഞത്, പക്ഷെ അവൻ കാണുന്ന എന്താണ്? പലതരകൾ, പരസ്പരം ഭിന്നങ്ങളായിരിക്കുന്ന തരകൾ. ഇത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഉണ്ടാകും. പക്ഷെ അവൻ അതിനകത്ത് എന്ത് ചെയ്യുന്ന ഒരു തത്വത്തെ മനസ്സിലാക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ അവനുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് ഭേദജ്ഞാനമാണ്. പക്ഷെ അതിലവനൊരു തത്വത്തെ ബൗദ്ധികമായി മനസ്സിലാക്കുന്നത് അതിനാണ് ധാരണ എന്ന് പറയുന്നത്, അതിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെയും. ഈ പ്രപഞ്ചം അറിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു, നമുക്കത് അറിവായിട്ട് അറിയാൻ പറ്റില്ല. അതെല്ലാം എന്താണ്? ഈ വിഷയങ്ങളായിട്ട് തന്നെ അറിയും. ഞാൻ ഇനിയും ഭിന്നങ്ങളായിട്ടാണ് അറിയുന്നത്. അറിയുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ എങ്ങനെ ഭിന്നങ്ങളായിട്ടാണ്? ഭേദബുദ്ധിയോടുകൂടിയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റൊരു പ്രധാനമായ ഒരു കാര്യം. ഭേദബുദ്ധിയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? അയാൾ ചിന്തിച്ചൊരു കാര്യം മനസ്സിലാക്കുന്നു, ഇതെല്ലാം അറിവിൽ നിന്ന് അന്യമെന്ന എല്ലാ അറിവാണ്. എല്ലാ അറിവാണെന്നുള്ള ഒരു അഭേദ ബുദ്ധി അയാൾക്കുണ്ടായാലും അയാളുടെ പ്രപഞ്ചാനുഭവം എങ്ങനെയാണ്? ഭേദത്തിനാണ് പ്രപഞ്ചാനുഭവം. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ എപ്പോഴും എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും? എന്തിനാശ്രയിച്ചിട്ടാണ്? ഭേദ ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. അതാണ് ഇതിനാണ് പറയുന്നത് വ്യാവഹാരികം. വ്യാവഹാരികം എന്ന് പറയുന്നത് നമ്മുടെ വാക്കിനെയും ചിന്തയും പ്രവൃത്തിയാണ് വ്യാവഹാരികം. അദ്വൈതികൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് വ്യാവഹാരികം എന്ന് വെച്ചാൽ നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയാണ് വ്യാവഹാരികമാണ്. ഇതെല്ലാം ഭേദത്തെ ആശ്രയിച്ചാണ്. പക്ഷെ താത്വികമായൊരു ധാരണ, ബൗദ്ധികമായ ഒരു അറിവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, നേരെ വിപരീതമായിട്ടാണ്. തിര തന്നെ വെള്ളം, തിര വെള്ളം തന്നെ. ഇപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും പ്രവൃത്തിയിലേക്കും വരുമ്പം മനുഷ്യൻ അവന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി കൊണ്ട് അവന് പ്രവർത്തിക്കാൻ പറ്റും. അത് വളരെ പ്രത്യേകം മനസ്സിലാണ്. ഭേദബുദ്ധി ആശ്രയിച്ച ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ തത്വജ്ഞാനത്തിൽ അറിയുന്നു എല്ലാം എന്താണ്? അറിവ് തന്നെ. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴോ എങ്ങനെ വരുന്നു? ഞാൻ വേറെ, നീ വേറെ, അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇപ്പൊ തത്വം എന്ന് പറയുമ്പം ഞാനും നിങ്ങളും തമ്മിലൊരു വ്യത്യാസമില്ല, ഒന്ന് തന്നെ. ഒന്നാണ് എങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ഞാനിപ്പോ സംസാരിക്കുന്ന എന്ത് ധാരണയിലാണ്? ഈ പറയുന്ന കാര്യം എനിക്കറിയാം, നിങ്ങൾക്ക് ശരിക്കറിയത്തില്ല, അല്ലെങ്കിൽ കുറെയൊക്കെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഇതൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ ഒന്നാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും നിങ്ങളോട്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഭേദബുദ്ധിയിലാണ്. എന്നാൽ ആ ഭേദം, ആ തത്വം എനിക്കറിയാം. എന്താണ്? ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല, എല്ലാം അറിവാണ്. പക്ഷെ എന്റെ വ്യവഹാരം, എന്റെ വാക്കും ചിന്തയും പ്രവൃത്തിയെല്ലാം എന്തിനെ ആശ്രയിച്ചായിരിക്കും? വേദബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. ഇത് വളരെ വ്യക്തമായി നമ്മൾ ധരിച്ചിരിക്കുന്നു. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ എന്ത് വരും? മനുഷ്യന് ഭേദബുദ്ധി വരും. അപ്പൊ ചോദിക്കും, പിന്നെ ഈ അദ്വൈത ജ്ഞാനം അതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുന്നു. ഏകത്വ ബുദ്ധി എന്നൊക്കെ പറയും. എന്താണോ അതിന്റെ പ്രയോജനം എന്താ? എന്താണ് ഏകത്വ ബുദ്ധിയുടെ? നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു ഏകത്വ ബുദ്ധി കൊണ്ട് ഇവിടെ വിശേഷിച്ച ഒരു പ്രയോജനമില്ല. യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ നമ്മൾ പ്രയോജനം എന്ന് പറയുന്നത് എവിടെയാ വരേണ്ടത്? നമ്മുടെ ഈ വ്യവഹാരത്തിലാണ്. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിൽ നിന്നുമാണ് നമ്മൾ പ്രയോജനം പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എന്തിനെ ആശ്രയിച്ച ഇതൊക്കെ നടക്കത്തുള്ളൂ? ഭേദബുദ്ധി ആശ്രയിച്ച് നടക്കും. അപ്പൊ ഇവിടെ ഈ അദ്വൈത ബോധം, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടെന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഇതുവരെ ധരിച്ചിരുന്ന അങ്ങനെ ആയിരുന്നില്ല. അതാണ് എന്റെ ശരി. നിങ്ങൾ പറയും എന്താണ്, എല്ലാം ഒന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നു എന്നല്ലേ ധരിച്ചിരിക്കുന്നു? അതന്നെ അതുവരെ എല്ലാം നമ്മൾ എന്ത് ധരിച്ചിരിക്കുന്നു? എല്ലാം ഒന്നാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. എല്ലാം ഒന്നാണ്. അതാണ് നമ്മൾ എല്ലാവരെയും പറഞ്ഞു പഠിപ്പിക്കുന്നത്. ആണോ അല്ലേ? ആ പക്ഷെ അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിരിക്കുന്ന കാശ് അവന്റെ കയ്യിരുന്നാൽ പോരെ, നമ്മളെന്തിനാ കയ്യിൽ നിൽക്കുന്നത്? ഞാനവനും ഒന്നാണല്ലോ. അവന്റെ കയ്യിരുന്നാലും എന്റെ കയ്യിരുന്നാലും വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മളെന്തിനാ പിരിവിനിറങ്ങും? ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ നമ്മള് ഈ കാശെന്ന് പറയുന്നത് അവന്റെ പോക്കറ്റ് കിടന്നോട്ട്, നമുക്ക് എന്റെ ആവശ്യം? നമ്മൾ തന്നെ അവന്റെ പോക്കറ്റ് കിടന്ന കാശ് നമ്മൾ കൈ നീട്ടും ആവശ്യമുണ്ടത്? നമ്മുടെ മനസ്സിൽ ആഗ്രഹം വരാൻ പാടുണ്ടോ? കുറച്ച് എനിക്കും കിട്ടണം. എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളില്ലേ? കുറച്ച് നമുക്കും വേണം. അപ്പൊ എല്ലാം ഒന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം വരാൻ പാടില്ല. വേറെ തന്നെ വ്യവഹാരം നടക്കില്ല. ഒരു വ്യവഹാരവും നടക്കില്ല. അപ്പോ അന്നേത് മോഹം അന്നേത് ശോകങ്ങൾ ഞാൻ പിന്നീട് വയ്ക്കാനിരിക്കും. അതിന്റെ അർത്ഥം വേറെയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്നതെന്ന് മതപ്രഭാഷണത്തിൽ കേട്ട് ധരിച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും ഓർമ്മ കാണത്തില്ല. ആദ്യം ഇത് ശരിയാക്കണം. എന്താണ് ഈ ഏകത്വ ബോധം? ആ ഏകത്വ ബോധം അനുസരിച്ച് ഈ ലോകത്ത് ഏകത്വ ബോധമുള്ള ഒരു മനുഷ്യനും ഒരു പ്രവൃത്തിയും സാധ്യമല്ല. ഭേദബുദ്ധി അനുസരിച്ച് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും, വേഗത്വബോധത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം എന്നാണ് എനിക്ക് ഏകത്വബോധം ഉണ്ടെങ്കിൽ അദ്വൈതമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏകത്വബോധം ഉണ്ടെന്നില്ല. ആ ഏകത്വബോധം കൊണ്ട് ആ ഏകത്വബോധത്തിൽ നിന്നും ഒരു പ്രവൃത്തി ജീവിതം ഒന്നും സാധ്യമാകത്തില്ല. ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? എല്ലാം ഏകമാണ്. അപ്പൊ ഞാൻ എന്താണ്? ഞാൻ ഇനി ഇവിടുന്ന് എഴുന്നേക്കുന്നെങ്കിൽ എന്റെ മുറിയിലേക്ക് പോകുന്നെങ്കിൽ, അപ്പോ എന്റെ മുറിയിൽ നിന്നുള്ള വിചാരം ഉണ്ടായാലും ഞാൻ അവിടെ പോകത്തുള്ളൂ. എന്തേ, അങ്ങനെ ഒരു വിചാരം ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റും. ഞാൻ ഏതെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും മുറി കയറി നിങ്ങൾ പിടിച്ച് പുറത്തിറങ്ങും, സ്വന്തം മുറി പോകാൻ പറയും. പറയൂല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോ ഞാൻ നീ എന്നുള്ള ഭേദത്തില് എപ്പോഴും എന്തോ ഒരു ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ എന്ത് വേണം? എന്റെ മുമ്പിൽ കുറെ ആൾക്കാർ വേണം. അവർക്ക് അറിയില്ല അത്ര കുറെ ആൾക്കാരാണെന്നുള്ള ധാരണയിൽ എനിക്ക് പറയാൻ പറ്റും. അറിയാമെന്നുള്ള ഇതിന് ഞാൻ ഇന്ന് ഇത് പറയുന്നു. അദ്വൈത ബോധം എന്ന് പറയുന്നത് ആശ്രയിച്ചിട്ടല്ല നമ്മുടെ വ്യവഹാരങ്ങൾ, എന്നുവെച്ചാൽ വാക്കും ചിന്തയും പ്രവൃത്തി എല്ലാം നടക്കുന്നത് ഭേദബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെയും നടക്കാൻ സാധ്യമാകും. എന്തുകൊണ്ട്? അദ്വൈത ബോധം എന്ന് പറയുന്നത് കേവലം ബൗദ്ധികമായ ഒരു അറിവ് മാത്രമാണ്. ഒരു ഉദാഹരണം കൊണ്ട് പറയാം. മണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കി, മൺപാത്രം. പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം ഉണ്ടാക്കുന്നതിനുമ്പോ അത് മണ്ണായിരുന്നു, ഉണ്ടായി കഴിഞ്ഞപ്പോ അത് പാത്രമായി. അപ്പോ നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം, ഇത് വെറും മണ്ണാണ്, നിന്റെ പാത്രം എന്നുള്ള ബോധം ഉണ്ടായി, വെറും മണ്ണാണ് എന്നൊരു ബോധം ഉണ്ടെങ്കിൽ ആ പാത്രം കൊണ്ട് വെള്ളം കോരാൻ പറ്റും? നിങ്ങളതിനെ പാത്രമായി അറിയുന്നില്ല, പിന്നെ എന്തായി അറിയുന്നത്? മണ്ണ്. അത് മണ്ണാണെന്നാണ് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് കൈകൊണ്ട് വാരി എടുക്കാൻ തോന്നും, എടുത്ത് തോണ്ടി വയ്ക്കാൻ തോന്നത്തില്ല. എന്തുകൊണ്ട്? ആ മണ്ണാണ്, മണ്ണുകൊണ്ട് നിങ്ങൾക്കിപ്പോ ആവശ്യം വെള്ളം വേണം, വെള്ളം കോരും, മണ്ണ് കോരി കറയുന്ന മണ്ണെടുത്തിട്ട് നിങ്ങൾ വെള്ളം കോരും. അർത്ഥക്രിയാകാരിത്വം, അർത്ഥക്രിയാകാരിത്വം മലയാളത്തിൽ ഇങ്ങനെയും പറയാം. എന്താണ് പ്രവർത്തനക്ഷമത? പാത്രത്തിന്റെ പ്രവർത്തനക്ഷമത വേറെയാണ്, മണ്ണിന്റെ പ്രവർത്തനക്ഷമത വേറെയാണ്. മണ്ണുകൊണ്ട് വേറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്, മണ്ണ് കഴിച്ച് നമുക്ക് പലതും ചെയ്യാം. പക്ഷെ പാത്രത്തെ നിങ്ങൾ മണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാത്രമൊന്നും അറിയുന്നില്ല, പിന്നെ നിങ്ങൾക്ക് പാത്രം എടുത്തിട്ട് പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. പറ്റും, പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പാത്രം, ഇത് പാത്രമാണ്, പക്ഷേ എന്താണ്, മണ്ണിൽ നിന്ന് വേറെയല്ല, മണ്ണ് തന്നെയാണ് എന്നുള്ള ഒരു താത്വിക ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് വരുന്ന ബോധം എന്താണോ, നിങ്ങളുടെ കണ്ണ് നിങ്ങളോട് പറയുന്ന എന്താണോ, ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രമാണ്, ആ ഒരു ബോധം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് വരൂ, ആ പാത്രം എടുത്ത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പോ പാത്രം മണ്ണ് തന്നെ എന്നറിയുന്നതാണ് എന്ത്? അഭേദബോധം. പക്ഷെ പാത്രം മണ്ണുകൊണ്ടുണ്ടാക്കിയ വെള്ളം കോരാനുള്ള ഒരു സാധനമാണെന്നുള്ള ആ ബോധം, അതാണ് ഭേദബോധം. പാത്രത്തിനുള്ള പ്രവർത്തനക്ഷമത മണ്ണിനില്ല എന്നുള്ള തിരിച്ചറിവ്, അതുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് പറ്റൂ, അത് വെച്ച് വെള്ളം കോരാൻ പറ്റൂ. അങ്ങനൊരു ബോധം നമുക്ക് വേണം. അപ്പൊ മണ്ണിനില്ലാത്ത ചില പ്രത്യേകതകൾ പാത്രത്തിനുണ്ടെന്നുള്ള ഭേദബുദ്ധി, അതുകൊണ്ടെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ പാത്രം കൊണ്ട് വെള്ളം കോരാൻ പറ്റൂ. അതിനൊരു വ്യവഹാരം എന്ന് പറയും. അത് ഉണ്ടാക്കുന്നത് വരെ ശരിയാണ്, മണ്ണായിരുന്നു. പക്ഷെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്തായി? പാത്രം ആയി. അപ്പൊ പാത്രം എന്നുള്ള ബോധം അത് ഭേദബുദ്ധിയാണ്. പാത്രം മണ്ണ് തന്നെ എന്നുള്ളത് എന്താണ്? അഭേദബുദ്ധിയാണ്. അഭേദബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് അഭേദബുദ്ധിയെ ഉള്ളൂ എന്ന് വയ്ക്കുക, നിങ്ങൾക്ക് വെള്ളം കോരാൻ കഴിയില്ല. വെള്ളം കോരണമെങ്കിൽ എന്ത് വേണം? ഭേദബുദ്ധി വേണം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അറിവിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. അതെ, നമ്മൾ സാധാരണ ചോദിക്കാറില്ല അവരോട്, ഇത്രയൊക്കെ അറിവുണ്ടായിട്ട് എന്താ അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തത്? ഇവിടെ ഈ അദ്വൈത ജ്ഞാനത്തെ സംബന്ധിച്ച് ഈ ലോകത്താരും എന്താണ് അറിവിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമേ. ആ അറിവ് ഇവിടുത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിനും ഉപകരിക്കുന്നതല്ല. അങ്ങനെ നേരത്തെ ഈ അറിവുകൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ ഉദ്ദേശിക്കുന്ന യാതൊരു പ്രയോജനവും ഈ അറിവിന് ഇല്ല. എന്തുകൊണ്ടില്ല? ഈ അറിവ് താത്വികമായ അറിവാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് വ്യാവഹാരികമായ അറിവിനെ ആശ്രയിച്ചിട്ടാണ്. ഈ വ്യത്യാസം നല്ലോണം മനസ്സിലാക്കും. അഭേദമായി അറിയണമെന്ന് കൂടെ പറയുകയാണ്. അപ്പൊ അത് വ്യക്തമായി ധരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോ പൊതുവെ പറയും തത്വജ്ഞാനികൾ എന്താണ് അവരുടെ ആ തത്വജ്ഞാനത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. തത്വജ്ഞാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. പിന്നെ എന്ത് ജ്ഞാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? വ്യവഹാര ജ്ഞാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിലെ സാധ്യമാകും. വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നത് വ്യവഹാര ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാത്രങ്ങളുണ്ട്. ഈ പാത്രം കണ്ടുകഴിഞ്ഞാൽ ഇതിപ്പോ വെള്ളം കുടിക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധം എനിക്കുള്ളതുകൊണ്ട് അതാണ് വ്യവഹാരം ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ പാത്രത്തിൽ നിന്ന് വെള്ളം ഇതിലൊഴിച്ച് ഇതുകൊണ്ട് കുടിക്കുന്നത്. തത്വജ്ഞാനം കൊണ്ടല്ല. ഈ വ്യവഹാരം ഞാനും ഇല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ ഒരു ശിശു അതിന്റെ മുമ്പിൽ ഈ ഫ്ലാസ്ക് വെച്ച് ഈ ഗ്ലാസ് കൊടുത്തു വയ്ക്കുക, ദാഹിക്കുന്നു, ആ ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിലൊഴിച്ച് കുടിക്കാനുള്ള അറിവ് ആ കുട്ടിക്ക് ആയിട്ടില്ലെങ്കിൽ അതൊരിക്കലും ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കത്തില്ല. അതിന്റെ വായിലാരെങ്കിലും കൊടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അടുത്തിരുന്നാലത് ദാഹിച്ച് മരിക്കും. എന്തുകൊണ്ട്? വ്യവഹാരം ഞാൻ ദാഹിച്ച് മരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു പശുവിന്റെ മുമ്പിൽ വയ്ക്കുക, ഇത് അടച്ചു വെച്ച് ഇതും വയ്ക്കുക, അതിന് ദാഹിക്കുന്നുണ്ട്, അതിന് ഇത് തുറന്ന് വെള്ളം എടുത്ത് ഒഴിക്കണം എന്നുള്ളൊരു അറിവില്ലെങ്കിൽ, ചിലപ്പോൾ ട്രെയിനിങ് കൊടുത്ത് അത് ചെയ്യും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ദാഹിച്ച് മരിക്കത്തുള്ളൂ. അപ്പൊ പ്രവർത്തിക്ക് എന്ത് വേണം? വ്യവഹാര ജ്ഞാനത്തെ ആശ്രയിച്ചേ പ്രവൃത്തി നടക്കും. വേണമെന്നുള്ളതല്ല, തത്വജ്ഞാനത്തെ ആശ്രയിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ അറിവിനനുസരിച്ച് ഒരാൾക്ക് പ്രവർത്തിക്കാൻ അസാധ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചിരിച്ചിപ്പോ കാര്യം മനസ്സിലായി. അദ്വൈത ജ്ഞാനമനുസരിച്ച് ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പും വഴക്കും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോ എല്ലാ സ്വാമിമാരും പരസ്പരം പറയുന്നതാണ് ഇവരിതൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവനിതൊക്കെ അറിയാമല്ലോ, എന്നിട്ട് അവനെന്താ വഴക്കോടുന്നത്? എന്തുകൊണ്ട്? എന്താ പ്രശ്നം ഇവിടെ എന്താണ്? ആ തത്വം ഞാൻ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ആരുടെയും കുറ്റമല്ല, ഇതാരും തിരിച്ചറിയുന്നില്ല. സർവർക്കും അറിയാം ഇതൊക്കെ കുറിച്ച് മനസ്സിലാക്കി തന്നെ എല്ലാവരും. എന്താണോ എല്ലാം ബ്രഹ്മമാണെന്നും എല്ലാവരും ആത്മസഹോദരരാണെന്നും എല്ലാം അറിയാം, തത്വം അറിയാം, പക്ഷെ പ്രവൃത്തിയിൽ അത് വരില്ല. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇപ്പൊ പിന്നെ നമ്മുടെ പ്രവൃത്തിയിൽ എന്ത് വേണം? ഈ വഴക്കെല്ലാം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോ പ്രവൃത്തിയിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ള ബോധം വേണം. അത് അദ്വൈത ബോധമല്ല. എന്നുവെച്ചാൽ മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറണം, ഒരുത്തൻ മറ്റൊരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിനെ വ്യാവഹാരിക നീതി എന്ന് പറയും. ആ നീതിബോധം വേണം. അങ്ങനെ പലതും പല പല ഓരോ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പ്രത്യേകം പ്രത്യേകം നീതിബോധം ഉണ്ടായിരുന്നില്ല. നീതിബോധം ഉണ്ടായില്ല, സംശയം തോന്നും. ശങ്കരാചാര്യർക്ക് നീതിബോധം ഉണ്ടായില്ല. സാമൂഹിക നീതി, അതിനെ കുറിച്ച് യാതൊരു ബോധം ഉണ്ടായില്ല. അക്കാര്യത്തിൽ ആളത്ത് വെച്ച് അജ്ഞനായിരുന്നു, അറിവില്ലാത്ത ആളായിരുന്നു. അദ്വൈത ബോധം ഉണ്ടായിരുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്. എന്നുവെച്ചാൽ ഏറ്റവും പ്രാധാന്യം സ്വന്തം ജാതി. അങ്ങനെ ശങ്കരാചാര്യർക്കൊരു ജാതി ഉണ്ടായിരുന്നു. ആ ജാതിക്ക് വേണ്ടി, ആ ജാതിയെ മുൻനിർത്തി, ആ ജാതിയുടെ ക്ഷേമം, ആ ജാതിയുടെ ഐശ്വര്യം, അത് മാത്രം ചിന്തിച്ച ആളാണ് ഒരാള്. ആ ആ വ്യക്തിയുടെ ഉൾപ്പെട്ട ജാതി എന്ന് വെച്ചാൽ ഒരു സമൂഹം, അതിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നതിന് ദോഷമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ളവരെ കൂടെ നോക്കും, അവിടെയാണ് പ്രശ്നം വരുന്നത്. തന്റെ സമൂഹത്തിന് എന്ത് നീതിയാണോ കിട്ടേണ്ടത് അത് മറ്റ് സമൂഹങ്ങൾക്കും വേണമെന്ന് ചിന്തിച്ചില്ല. നീതിബോധം, അങ്ങനെ ഒരു നീതിബോധം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായിരുന്നു? അദ്വൈതബോധം ഉണ്ടായിരുന്നു. ഇതാണ് വ്യത്യാസം. അതാണ് ഗുരുദേവനും ശങ്കരാചാര്യനും തമ്മിലുള്ള വ്യത്യാസം. ഗുരുദേവന് എല്ലാവർക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. മനുഷ്യർക്ക് എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല. ഒരു പീഡ എറമ്പിനും വരുത്തരുതെന്ന് പറയുമ്പോൾ എന്താണോ, എല്ലാ പ്രാണികൾക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. തന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോ അത് അവിടെ വന്ന വ്യത്യാസം എന്താണോ, നീതിബോധത്തിൽ വന്ന വ്യത്യാസം. അപ്പൊ ആ നീതിബോധം എന്ന് പറയുന്നത് ഭേദബുദ്ധി ആശ്രയിച്ചാണ്, ഭേദം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ഒരാൾ പറയുകയാണ് പുരുഷനും സ്ത്രീക്കും തുല്യത വേണം എന്ന് പറയുന്നു. പുരുഷനും സ്ത്രീക്കും തുല്യ നീതി ആയിരിക്കണം എന്ന് പറയുമ്പോൾ അയാൾ വ്യക്തമായും ധരിച്ചുകൊണ്ട് തന്നെയാണ് എന്ത്, പുരുഷൻ വേറെയാണ് സ്ത്രീ വേറെയാണ്. ആ ഭേദബുദ്ധി അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് നീതി വേണമെന്ന് പറയുന്നത്. അഭേദബുദ്ധിയിലല്ല വേണമെങ്കിൽ അവിടെ അഭേദബുദ്ധി കൊണ്ടുവരാൻ എന്താണ്, സ്ത്രീയും പുരുഷനും മനുഷ്യരാണ്, മനുഷ്യർക്കെല്ലാം തുല്യ നീതി എന്ന് പറയുന്നിടത്തും അഭേദം പറയുന്നിടത്തും എന്ത് നിൽക്കും? ഭേദബുദ്ധി നിൽക്കും. സ്ത്രീ വേറെയാണ് പുരുഷൻ വേറെയാണ്. അപ്പോൾ വ്യാവഹാരികമായി അഭേദവും ഭേദവും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? നമ്മൾ നീതിക്ക് വേണ്ടി വാദിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഭേദബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് രണ്ടും തമ്മിൽ ബന്ധം ഇതുവരെ പറഞ്ഞുകൊണ്ടുവന്നതാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറയുന്നത്. നീതിബോധം ഉണ്ടാകേണ്ടത് എന്താണോ, വ്യാവഹാരികമായ യുക്തികൾ, ഒന്ന് വ്യവഹാര യുക്തികൾ, അതനുസരിച്ചിട്ടാണ് ഈ പറയുന്നതാണ്. വ്യവഹാര യുക്തി എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യരെന്നുള്ള അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ നീതി കിട്ടണം. അതൊന്ന്. അതിനപ്പുറം എന്താണോ മറ്റു പ്രാണികളോടുള്ള സ്നേഹം, സാഹോദര്യം, സഹവർത്തിത്വം, ഇങ്ങനെയുള്ള ആശയങ്ങൾ മനസ്സിൽ വേണം. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരാളുടെ ഉള്ളിൽ വേണം. ഇപ്പൊ ഗുരു തന്നെ പറഞ്ഞു ഒരു വീടേറും പെരും വരുത്തുന്നു. എന്തുകൊണ്ട് പറഞ്ഞു? പറയാൻ എന്താ കാരണം? അനുകമ്പ, ആർദ്രത എന്ന് പറയുന്ന ഒരു ഗുണം ഉള്ളിലിരുന്നുകൊണ്ടാണ്. ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് അതിനെയും തനിക്ക് തുല്യമായി പരിഗണിക്കുന്ന ആ സ്വഭാവവിശേഷം, അതാണ് ആർദ്രത, അനുകമ്പ എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, അലിവ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു മനോഭാവം ഉള്ളിലുള്ളതുകൊണ്ട് അത് ഒരു വ്യാവഹാരികമായ യുക്തിയിൽ നിന്നുണ്ടാകുന്ന, എങ്ങനെയാ വ്യാവഹാരിക യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ തന്നെ ആരെങ്കിലും ചവിട്ടിയോ ഇടിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് വേദനിക്കും. അപ്പോൾ ഒരു ഉറുമ്പിനെ കണ്ടിട്ട് വിചാരിക്കുകയാണ് അതിനെ ആരെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ അതിനും വേദനിക്കും, അപ്പൊ അതിനെ വേദനിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ കശാപ്പുകാരന്റെ മുമ്പിൽ കോഴിയെ കൊണ്ടുവച്ചാൽ അവന്റെ തൊലി അവന്റെ കൂടെ പറിക്കാതെ തന്നെ എന്ത് ചെയ്യും? ജീവനോടെ കൂടെ പറിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? കശാപ്പ് ചെയ്യും. കാരണം അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു എന്റെ വേദന പോലെയാണ് ഇതിന്റെ വേദന എന്നുള്ള ഒരു ചിന്ത വരുന്നില്ല. എന്നിട്ട് കണ്ടില്ല ഒരുത്തൻ കത്തിയുണ്ട്, ഒരു പാവപ്പെട്ട ഒരുത്തന്റെ കഴുത്തടത്തുകളാണ്, വലിയ ഇന്ത്യ മുഴുവൻ വലിയ വാർത്തയായതാണ്. അപ്പൊ അവരുടെ മനസ്സിലെ ഈ ആർദ്രത എന്ന് പറയുന്ന, അനുകമ്പ എന്ന് പറയുന്ന എന്താണ്? അങ്ങനെ ഒരു ഭാവമില്ല. അപ്പൊ അങ്ങനെ ഒരു ഭാവം ഉള്ളപ്പോ, അങ്ങനെ ഒരു ഭാവം വരണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഒരു ചിന്ത വരണം. അതിന്റെ പിന്നിൽ ഒരു യുക്തിബോധം പ്രവർത്തിക്കുകയാണ്. എന്താണ്? എന്നെ എനിക്ക് എങ്ങനെയാണോ വേദനിക്കുന്നത് അതുപോലെയാണ് അന്യന്റെയും വേദന. അതുകൊണ്ട് അവന് എന്താണ്? അവന് വേദനിപ്പിക്കരുത് എന്നുള്ളൊരു ഇത് വ്യവഹാര ബോധമാണ്. അപ്പൊ ഇത് ഓരോ കാര്യം ഇത്തരം വ്യാവഹാരികമായ ബോധം, ഇതിനൊക്കെ എത്തിക്സിന്റെ ഭാഗമാണ്, സദാചാരം പോലെയുള്ള വിഷയങ്ങളുടെ ഭാഗമാണത്. അത് ചിന്തിച്ച് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോ ആൾക്കാരോട് വഴക്കു കൂടുന്നു. ഒരാൾ ഇത്തരം ചിന്തിച്ചാൽ മതി. ഒരു സ്ഥാനം, ഒരു അധികാരം എന്ന് പറയുന്ന എനിക്ക് പ്രിയപ്പെട്ടതുപോലെയാണ് അവനും പ്രിയപ്പെട്ടത്, അവന് പ്രിയപ്പെട്ടതുപോലെയാണ് എനിക്കും പ്രിയപ്പെട്ടത്. എന്നാൽ തൽക്കാലം അത് അവന്റെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ വഴക്കുണ്ടാവും. അവനത് എത്രമാത്രം, എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ത്, അത് അവനും. അങ്ങനെയാണ്. പിന്നെ തൽക്കാലം അവന്റെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ടെന്ന് ചോദിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ഇത് അദ്വൈത പദം കൊണ്ടുണ്ടാവേണ്ടതല്ല, പിന്നെയോ ഇത് വ്യാവഹാരിക ബോധം കൊണ്ടാണ്. അപ്പോ അല്ല, ഇത് എന്റെ കയ്യിരുന്നാലേ ശരിയാവും, വേറെ ആരെ കയ്യിരുന്നാലും ശരിയാകത്തില്ല എന്ന് വിചാരിച്ച് നാളെ ഇന്ന് അടുത്തിരിക്കുന്നവരെയും നാളെ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും. അപ്പൊ ഇത് അദ്വൈത ബോധം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് നമ്മൾ പുറത്തേയും പഠിക്കും. അങ്ങനെ ഒരു പഠനം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു തിരിച്ചറിവിന് നമുക്ക് അവസരം ഉണ്ടാകാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് നമുക്ക് ഉണ്ടായാലും നമ്മുടെ ഉള്ളിൽ അതിലും വലിയ ദുരാഗ്രഹങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും മോഹങ്ങളും ഒക്കെ വരും. മറ്റേ അറിവൊന്നും അടിയിൽ അത് മറഞ്ഞു. അപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വ്യവഹാരത്തിലെ ഓരോ കാര്യങ്ങളിലും അങ്ങനെയുള്ള ഒരു നീതിബോധം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തുവരും? ഒരു സമവായത്തെ ഉണ്ടാക്കാൻ പറ്റും. സാമരസ്യം, ഒരു സമവായം അതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് നീങ്ങുകയാണ്. രണ്ട് രാജ്യങ്ങൾ അവിടെ അദ്വൈത ബോധം കൊണ്ടൊന്നും യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല. യുദ്ധം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് കൂട്ടരും നിരന്തരം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാകും. അങ്ങനെ പരിഹരിക്കാൻ തയ്യാറായ പക്ഷേ ഇപ്പോൾ എന്താണ്? ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ യുദ്ധം ആക്രമിക്കുന്നതാണ് ഒരു ഭ്രാന്തനാണ്, സൈക്കോപാത്ത് എന്ന് പറയും. അയാൾ കയറി ആക്രമിക്കുകയാണ്. അയാൾ വിചാരിക്കുന്ന എന്താണ്? എനിക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാനത് യുദ്ധം കൊണ്ടേ പരിഹരിക്കും. അപ്പോൾ അടുത്ത രാജ്യത്തെ ആക്രമിക്കുക, ബോംബിടുക, കൊല്ലുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. അപ്പോൾ അവിടെ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഈ ഭ്രാന്തനെ കൊല്ലുക. അല്ല വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ അയാളിങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഭ്രാന്തന്മാരെ സംബന്ധിച്ച് അതേ പറ്റും. അവിടെ വേറെ ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്ത് അയാൾ തളരണം, അയാൾ പരാജയപ്പെടണം, അല്ലെങ്കിൽ അയാളുടെ ഭ്രാന്ത് മാറണം, ഇതൊക്കെ സംഭവിക്കണം. ഭ്രാന്ത് മാറിയാലും യുദ്ധം നീക്കും. തത്വബോധം എന്ന് പറയുന്നതും ഈ ആഗ്രഹങ്ങളും എന്ന് പറയുന്നതായിട്ട് ഒരു ബന്ധവും, യാതൊരു ബന്ധവുമില്ല. അല്ലേ? ശരിയായ തത്വബോധം ആർക്കുണ്ടായിരുന്നു? ശങ്കരാചാര്യ. പക്ഷെ തന്റെ സമൂഹം മറ്റ് സമൂഹങ്ങളെക്കാളും ഒക്കെ മേളിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ദുരാഗ്രഹം എന്ന് വിളിക്കാമോ? അപ്പൊ പിന്നെ അത് ഉണ്ടാകുന്ന ഇത് കൂടുതൽ തെളിവെല്ലാം വേണം. തന്റെ സമൂഹം മേളിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ നിങ്ങൾ ദുരാഗ്രഹം എന്ന് വിളിക്കുമെങ്കിൽ അത് വേറെ ഇനി അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. അതെല്ലാം ഉണ്ടാവും. ഇതിന്റെ വേറെ മറുവശങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ഈ എന്താണ് തത്വബോധവും ഈ എന്താണ് വ്യവഹാരം അഭേദമായി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഇപ്പോ തമ്മിൽ വഴക്കൂടുന്നു, അടികൂടുന്നു, തത്വബോധമുണ്ട്. അപ്പോ എല്ലാവർക്കും തത്വബോധമുണ്ട്, എല്ലാവരും തമ്മിൽ രാഗദ്വേഷങ്ങളോടുകൂടി മത്സരിക്കുകയും ചെയ്യും. അതെല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. അപ്പോ നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ രാഗദ്വേഷങ്ങൾ കൊണ്ടാണ്. എന്ന് നമ്മൾ ഒരാളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? അയാൾ ശത്രുവാവും ഓർമ്മിപ്പിക്കുന്നവന്. ആഹാ, എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിൽ രാഗദ്വേഷം ഉണ്ടെങ്കിൽ തനിക്കെന്താ നഷ്ടം? തിരിച്ചു ചോദിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് എളുപ്പമുള്ള കാര്യമില്ല. ഒരാൾ ജനിച്ചപ്പോഴേ അയാൾക്ക് ഒരു കണ്ണേ ഉള്ളൂ. പക്ഷെ മറ്റൊരാൾ കണ്ടിട്ട് പറയണത് നിങ്ങൾക്ക് ഒരു കണ്ണല്ലേ ഉള്ളൂന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. പറഞ്ഞ സത്യമാണ്, പക്ഷെ എന്നെ ഒറ്റക്കണ്ണനെന്ന് വിളിച്ചല്ലേ എന്ന് ചോദിക്കും. അപ്പോ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളാണെങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മത്സരം അവിടെ തുടങ്ങും. ചില വ്യക്തികൾ അങ്ങനെയാണ് അത് കാണുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ആത്മവിമർശനമായിട്ട് എടുക്കില്ല, സ്വയം ചിന്തിച്ച് അത് താൻ തന്നെ തന്നെ വിമർശിക്കണമെന്നുള്ള ബുദ്ധിയിൽ എടുക്കില്ല, മറിച്ച് പറഞ്ഞവനോട് ഉള്ള വിദ്വേഷമായിട്ട് എടുക്കത്തുള്ളൂ. പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള, എന്തിനു പറഞ്ഞു എന്നുള്ള ചോദ്യം വരും. പറഞ്ഞ് ശരിയാണോ തെറ്റാണോ, ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അത് പറയാൻ പാടില്ല എന്നുള്ള നിലപാടാണ് എടുക്കുന്നത്. അപ്പോ തത്വബോധം ഒരു ഭാഗത്തിരിക്കും, വ്യവഹാര ബോധം വേറൊരു ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ തത്വബോധമുള്ളവരെല്ലാം എപ്പോഴും എന്ത് ചെയ്യുന്നത്, പരസ്പരം മത്സരിക്കുന്നത്. അവരവരുടെ കാഴ്ചപ്പാട് എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. അതിന് പിന്നെ ശരി ഏത് തെറ്റേത്, സത്യമേത് അസത്യമേത്, നീതി ഏത് അനീതി ഏത്, ധർമ്മമേത് അധർമ്മമേതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ധാരണയനുസരിച്ചിട്ടാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും തിരിച്ചറിവിനെ ആശ്രയിച്ചിട്ടാണ് ശരിയും തെറ്റും തീരുമാനം. അതുകൊണ്ടാണ് ഈ ആൾക്കാരുടെ ഇടയിൽ എവിടെയാലും ശരി പത്ത് പേര് കൂടി കഴിഞ്ഞാൽ ഒരു പൊരുത്തക്കേടുണ്ടാവുന്ന അതുകൊണ്ടാണ്. അപ്പൊ തത്വബോധം എന്ന് പറയുന്നത് ഇതിനൊന്നും ഒരു പരിഹാരമേ അല്ല. തത്വബോധം എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠമായ അറിവാണ്. അപ്പോ അയാള് സമൂഹത്തിൽ നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ നീതിബോധം പ്രത്യേകം ഉണ്ടായിരിക്കണം. എന്താണ് നീതി, എന്താണ് അനീതി എന്നുള്ള ഒരു തിരിച്ചറിവ് അയാൾക്ക് കൂടെ ഉണ്ടായിരിക്കണം. വേറെ അത് തത്വബോധം മാത്രം പോലെ. അതാണ് നേരത്തെ ചോദിച്ചതിന് വന്ന വ്യത്യാസം. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം തത്വബോധം ഉണ്ടായിരുന്നു, പക്ഷെ സമൂഹത്തിൽ പ്രവർത്തിച്ചപ്പോ അവിടെ വേണ്ട നീതിബോധം, മാനവികതാ ബോധം അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം തത്വബോധം ഉണ്ടായിരുന്നു, പക്ഷെ എന്താണോ മാനവികതാ ബോധം ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നമുക്ക് പറയാമായിരിക്കും ആ കാലം 1000 വർഷം കഴിഞ്ഞിട്ടാണ്, 1000 വർഷം കഴിഞ്ഞ ഒരു സമൂഹത്തിലാണ് ഗുരു വന്ന് ജനിച്ചത്. അപ്പൊ ആ സമൂഹത്തിനനുസരിച്ച് ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. അപ്പോ ഗുരുവിന്റെ കാഴ്ചപ്പാട് അതിനനുസരിച്ച് മാറി. അവിടെ നീതിബോധം വന്നു, അത് വ്യത്യാസമാണ് പറയുന്നത്. അപ്പൊ അഭേദമായി വരുന്നു എന്ന് വെച്ചാൽ എല്ലാം കൂടെ അഭേദമായി ഒട്ടിപ്പോകുന്ന ഒരു സംഗതി എന്റെ അവിടെ പറയുന്നു. അത് തത്വബോധമാണ്. നീതിബോധം എന്ന് പറയുന്ന മനുഷ്യന് വേറെ വേണം. നിസ്സാരമായി പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോ തത്വം ഒക്കെ അറിയാം. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ? അതാണ് ശങ്കരാചാര്യർക്ക് പറ്റിയത്. ശങ്കരാചാര്യർ എന്ത് ചെയ്തു, തത്വബോധം ഉണ്ടായിരുന്നു, പക്ഷെ വേറൊരുത്തനെ കണ്ടെന്ന് പറഞ്ഞ് വഴിയിന്ന് മാറിപ്പോ പെരുമാറാൻ അറിയത്തില്ല. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവനോട് എന്താ പറഞ്ഞത്, നീ എന്റെ വഴിയിൽ നിൽക്കാൻ പാടില്ല, നീ മാറിപ്പോ എന്ന് പറഞ്ഞു. പെരുമാറ്റം അറിയാത്ത ആശയം പെരുമാറ്റം അറിയാം ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരാളെ മുമ്പിൽ കാണുമ്പോൾ എന്തു പറയും? ഗുഡ് മോർണിംഗ്, എങ്ങോട്ട് പോകുന്നു, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. അതാണ് പെരുമാറ്റം അറിയാമെന്നുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കാനും പറയാനും ഒന്നുമുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ അകറ്റി നിർത്തേണ്ടവനാണെന്നുള്ള ഒരു അറിവുണ്ടായി. അങ്ങനെ ഒരു നീതിബോധം ഉണ്ടായിരുന്നു. തത്വബോധം കൊണ്ട് നീതിബോധം ഉണ്ടാകുമായിരുന്നെങ്കിൽ ശങ്കരാചാര്യർക്കും ഉണ്ടായിരുന്നു. തത്വബോധം കൊണ്ട് നീതിബോധം ഉണ്ടാവില്ല എന്നുള്ളതിന് തെളിവിതാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക ശാസ്ത്രം വേറെയും നീതിശാസ്ത്രം വേറെയായിരിക്കും, ധർമ്മശാസ്ത്രം വേറെയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഭിന്ന ഭിന്നമായ പഠനങ്ങളാണ്, ഭിന്ന ഭിന്നങ്ങളായ അറിവുകളാണ്. പണ്ടും അങ്ങനെയായിരുന്നു. പക്ഷെ അന്നത്തെ നീതിബോധം അനുസരിച്ച് തന്നെയാണ് ശങ്കരാചാര്യ പെരുമാറിയത്. അന്നത്തെ ധർമ്മശാസ്ത്രം അനുസരിച്ചാണ് ശങ്കരാചാര്യ പറയുക. അന്നത്തെ ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണോ, പർണ ആശ്രമധർമ്മം, അതാണന്നത്തെ നീതി, അതാണന്നത്തെ ധർമ്മം, അതനുസരിച്ച പെരുമാറി. എങ്ങനെ ഏത് മതം? ഹിന്ദുമതം എന്ന് പറയുന്നൊരു മതം ഇല്ലല്ലോ, വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. എല്ലാവർക്കും മതമുണ്ട്, നമുക്കും മതമുണ്ട് എന്ന് പറയുമ്പോലെയാണ്. അല്ല, ഹിന്ദുമതം എന്ന് പറയുന്ന റിലിജിയൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു മതമില്ല. അത് ഈ അടുത്ത കാലത്ത് ആൾക്കാർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഒരു സാധനം. വേണമെങ്കിൽ എന്നൊക്കെ പറയും, ഇവിടെ ഹിന്ദു ജാതികളാണെന്ന് പറയും. അത് പറയാം, ഹിന്ദു ജാതികളുണ്ട്, അതുണ്ട്. ഹിന്ദു ജാതികളൊരു യാഥാർത്ഥ്യമാണ്, ഹിന്ദുമതം ഒരു യാഥാർത്ഥ്യമാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് എന്താണോ, അത് പൊളിറ്റിക്കൽ ഹിന്ദുയിസം, അത് പൊളിറ്റിക്സിന്റെ ഭാഗമായി ഒന്നാണ്. ഹിന്ദു ജാതി എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ജാതികളുണ്ട്, സമൂഹത്തിനുണ്ട്, പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്, നിലനിൽക്കുന്നു. രണ്ടും രണ്ട് കാര്യം. അപ്പോ ഇന്ന് ആൾക്കാർ ഹിന്ദു ജാതിയെ ഹിന്ദുമതമാക്കാൻ ശ്രമിക്കുകയാണ്. അത് ശരി, ഹിന്ദു ജാതിയെ ജാതിയെല്ലാം കളഞ്ഞിട്ട് മതമാക്കി കഴിഞ്ഞാൽ നല്ല കാര്യമുണ്ട്, തൽക്കാലം അത്രയെങ്കിലും ആയിരുന്നു എന്ന് ആശ്വസിക്കും. പക്ഷെ ജാതി കളഞ്ഞിട്ട് മതമാക്കാൻ പോകും? വലിയ പ്രയാസമാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഘടന എങ്ങനെയാണ്, ഈ സമൂഹത്തെ മതമാക്കിയാലും രാഷ്ട്രീയമാക്കിയാലും എന്താക്കിയാലും അതൊരു ജാതിയാണ്. എന്താക്കി മാറ്റിയാലും അവിടെ ജാതി വരും. ഇപ്പൊ കോൺഗ്രസ് ആക്കി രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി, അതിനും വന്ന് ജാതി. കമ്മ്യൂണിസ്റ്റുകാരായി കൊണ്ടുവന്നു, അതും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്, അതിനകത്തുകൊണ്ട് ജാതി. എല്ലാത്തിനും വരും. അത് ഈ സമൂഹത്തിന്റെ ഒരു നൂറ്റാണ്ടുകൾ കൊണ്ട് ഇത് അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം, നൂറ്റാണ്ടുകൾ അത് ശീലിച്ചു വന്ന ഒരു കാര്യമാണ്. പെട്ടെന്നൊന്നും മാറത്തില്ല, ഭാവി മാറുമായിരുന്നു. എന്റെ നിങ്ങളുടെ കാലത്ത് മാറിട്ട് ഭാവി ചിലപ്പോൾ മാറുമായിരുന്നു. അതുകൊണ്ട് ആത്മബോധം വേറെയാണ്, വ്യാവഹാരിക ബോധം വേറെയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് തരംഗാവലി അതുപോലെ അഭേദമായി വരണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇതിൽ വരുന്ന മറ്റു പ്രശ്നങ്ങൾ അതൊന്നും ചർച്ച ചെയ്യും.